സമസുടി സമോരു സുടി സുട്ടെന്ന് പറയുന്ന ഒരാഗമാണ്. അത് വിധിക്കുന്ന സൂത്രം നമ്മളിനി പഠിക്കും. ഇവിടെ സമ കർത്ത എന്നിരിക്കുന്നിടത്താണ് ഈ സൂത്രം പ്രവർത്തിക്കുന്നത്. സമ കർത്ത എന്ന് പറയുന്ന ശബ്ദത്തിൽ സുട്ടാകമം വരും. ഇപ്പൊ കർത്ത എന്നാവും, സ് കർത്ത, ഇപ്പൊ സമ കർത്ത എന്നായി. സമ ഒരു സുട്ട്, സമ്മിന് ഒരുത്വം വരുന്നു. സുട്ട് സുട്ട് സപ്തമി സുട്ട് പരമരിക്കേ. അടുത്തു വരുന്നു, അത്ര അനുനാസിക പൂർവസിതുവ അനുനാസികാത്തരോ അനുസ്വാര. അത്ര ഋപ്രകണേ രോഹു പൂർവസി അനുനാസിക എട്ടേ മൂന്ന് രണ്ട്. എട്ടേ മൂന്ന് ഒന്നിലെ ഋത്വപ്രകരണത്തെയാണ് ഈ പറയുന്നത്. കാരണം സസജുഷൊരു വേറെ ഉണ്ട് ഋത്വപ്രകരണം. ഇത് ഋത്വം വേറെയാണ്. എട്ട് മൂന്ന് ഒന്നിലെടുത്തു മധുവസു ഒരു ഛന്ദസി സംബുദ്ധു എന്നൊരു സൂത്രമുണ്ട്, അത് വേറെയാണ്. പിന്നെ സജുഷോരു എട്ട് രണ്ട് അറുപത്തി ആറ്, അതും ഇതുമായിട്ട് ബന്ധമില്ല. എട്ട് മൂന്ന് ഒന്നിൽ തുടങ്ങുന്ന ഋതു പറഞ്ഞു, അത് ഛന്ദസ്സിന് വേണ്ടി പറയുന്നതാണ്. അത് ലോകത്തിലും വരും. ഗുരു വിധിക്കുന്നതിനാണ് ഋത്വം എന്ന് പറയുന്നത്. ഒരു സൂത്രത്തിൽ തുടങ്ങി കുറെ സൂത്രങ്ങളിൽ ആരും വിധിക്കും, അതുകൊണ്ട് അതിന് ഋത്വപ്രകരണം എന്ന് പറയുന്നു. അതാണ് വൃത്തിയിൽ എഴുതിയിരിക്കുന്ന അത്ര ഋത്വപ്രകരണേ. ഈ എട്ടാം അധ്യായത്തിലെ മൂന്നാം പാദത്തിലെ ഒന്നാമത് തുടങ്ങുന്ന ആരുത്വ പ്രകടനത്തിൽ ഗ്രഹപൂർവസി അനുനാസിക ഋത്വത്തിന്റെ പൂർവത്തിലേതാണോ, പൂർവസ്യ വർണ്ണസ്യ വികല്പമായി അനുനാസികത്തെ വിധിക്കുന്നു. അതായത് സമം കർത്ത എന്നിരുന്നു. അപ്പോ ഇവിടെ കർത്തയിലെ സകാര സുട്ടാകുമെന്ന സകാരം സംപരിഭ്യം കരോതു ഭൂഷണി. സൂത്രം നമ്മൾ പഠിക്കില്ല, സിദ്ധാന്തോതി വരുന്നതാണ്. സംസ്കരിക്കുക എന്ന് പറയാനുള്ള സംസ്കൃത എന്ന് വെച്ചാൽ സംസ്കരിക്കുന്നവൻ. അസുഖയില്ലെങ്കിൽ സംകരിക്കുന്നവനെന്ന് വരും. അങ്ങനെ വരും. ഇവിടെ കാണിക്കുന്നുണ്ട് എട്ട് മൂന്ന് ഒന്നിന് മധുവസോ ഒരു സംബന്ധു ചന്ദസി അത്ര അനുനാസിക പുറസിതുവ സൂത്രം അന്നാസികാത്വര സൂത്രങ്ങളുടെ അവിടെ വരും. അത് കഴിഞ്ഞ് സമസുടി തുമഖയമ്പരെ നശ്ചവിപ്പശാൻ ഈ സൂത്രങ്ങളെല്ലാം അടുത്ത് വരും. ഉഭയദക്ഷവും സുട്ടില്ലെങ്കിൽ സംകർത്താവുന്ന വരും. ഇവിടെ നമ്മൾ പറയും സംകരിക്കുക എന്ന് വരും. ഇവിടെ അങ്ങനെയല്ല, സംസ്കരിക്കുക എന്ന് പറയുന്ന അവരെ സംസ് വരുന്നുണ്ടല്ലോ, സുട്ട് വരുന്നതാണ്. ഇവിടെ രണ്ട് കാര്യമാണ് സുട്ട് വിധിച്ചു കഴിഞ്ഞാൽ പറയുന്നത്. അത്ര ഒരു പ്രകടനെ ഈ ഒരു പ്രകടനത്തിൽ എന്നുവെച്ചാൽ സസ്യജഷ ഋവിലല്ല. ഇവിടെ രോഹപൂർവസ്യ ഋത്വം വിധിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർവ്വത്തിലിരിക്കുന്ന സ്വരം ഏതോ സ്വരമായിരിക്കും സാധാരണ. പൂർവ്വത്തിലിരിക്കുന്ന വർണ്ണം എന്ന് പറഞ്ഞാൽ സ്വരം, ഇവിടെ പൊതുവെ സ്വരമാണ്. അനുനാസികവും അവികല്പമായിട്ട് അനുനാസികം വരും. അപ്പോൾ അവിടെ അനുനാസികം വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഉച്ചാരണത്തിൽ വ്യത്യാസം വരും. എഴുതുമ്പോൾ അനുനാസിക ലിപി കൊടുക്കും, അർദ്ധചന്ദ്രക്കലി അതിനകത്തൊരു ഡോട്ടും. സം എന്ന് വരും. മകാരത്തിന് ഋത്വം വന്നു, ഋത്വം വന്നാൽ ഒരു ശേഷിക്കും. ഇനി ഇത് വികല്പമാണ്. തൊട്ടടുത്ത സൂത്രത്തിൽ പറയുന്നു അനുനാസികാത് പരോ അനുസ്വാര. അനുനാസ്യം വിഹായ രോഹപൂർവസ്മാത് പരോ അനുസ്വാരാകം. അനുനാസ്യം വിഹായ എന്ന് വെച്ചാൽ അനുനാസിക അഭാവ പക്ഷേ, അനുനാസികം വരാത്ത പക്ഷത്തിൽ, അതാണ് അനുനാസികം വിഹായ എന്ന് പറയുന്നത്. അനുനാസികം വരാത്ത പക്ഷത്തിൽ അനുനാസികാത്പരോ. അനുനാസികം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ രൂ വിധിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പിലിരിക്കുന്ന വർണ്ണം ഏതോ അത്, അതിനുള്ള അനുനാസികം ഏതാ? അതാണ് ഇവിടെ പറഞ്ഞ പൂർവസ്മാത് പരോ. പൂർവത്തിന് പരവെന്ന് വെച്ചാൽ ശേഷം, പൂർവത്തിലിരിക്കുന്ന അനുനാസികമായ വർണ്ണത്തിന് ശേഷം അനുസ്വാരാഗമ അനുസ്വാരാഗമമായി വരുന്നു. അങ്ങനെ ഏത് വരുന്നത്? ഏതാണ് ആഗമമായി വരുന്നത്? അനുസ്വാരാഗമാണ്. അനുസ്വാര ആഗമ എന്നല്ലേ പറഞ്ഞത്? അനുസ്വാരം ഇവിടെ എന്താണ്? മറ്റത് 8-3-2, ഇതാണെങ്കിലോ 8-3-4. അപ്പോ എന്താണ്? അനുനാസികം വിധിച്ചിട്ട് അനുസ്വാരത്തെ വിധിക്കുന്നു. അപ്പോ അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു, തൊട്ടടുത്ത് പറഞ്ഞു, പറഞ്ഞു അനുനാസികം വിഹായ എന്ന് പറഞ്ഞാൽ അനുനാസികം വികല്പമാണ്. അനുനാസികം വരാത്ത പക്ഷത്തിൽ, അപ്പോൾ അനുനാസികം വരുന്ന ഒരു പക്ഷമുണ്ട്, അനുനാസികം വരാത്ത പക്ഷമുണ്ട്. ഈ അനുനാസികം എവിടെയാ വരുന്നത്? അത്ര ഒരു പ്രകരണേ. അനുനാസികം എവിടെയാ വരുന്നത്? അത്ര ഒരു പ്രകരണേ. ഈ ഒരു പ്രകരണത്തിലെ വിശേഷത എന്ന് പറയുന്നത് സസ്യശുഷ രൂപ പോലെയല്ല, ഇവിടെ ഒരു വന്നു കഴിഞ്ഞാൽ ആ അരുവിന്റെ പൂർവ്വത്തിൽ ഇരിക്കുന്ന വർണ്ണത്തിന് അനുനാസികം വികല്പമായി വരും. അനുനാസിക പൂർവ്വത്തിൽ അനുനാസികം വികല്പമായി, വികല്പം എന്ന് പറഞ്ഞാൽ വരാതെ ഇരിക്കാം. അത് വരാത്ത ഒരു പക്ഷമുണ്ടല്ലോ, അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് അടുത്ത് പറയുന്നു. അത് വരാത്ത പക്ഷത്തിൽ എന്തുവരും? അനുസ്വാരം വരും. സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അനുസ്വാര ആഗമോ എന്നവിടെ പറഞ്ഞില്ല, പക്ഷെ അനുനാസികാത്പരോ എന്ന് പറഞ്ഞത് പഞ്ചമിയാണ്. ലബ്ലോബെ പഞ്ചമി എന്ന് പറയും, ലബ്ലോബ പഞ്ചമിയാണ് നമ്മൾ പഠിക്കും കാരക പ്രമാണത്തിൽ. അപ്പോൾ ആ പഞ്ചമിയുടെ അർത്ഥം എന്ത് കിട്ടും? അനുനാസികം വിഹായ എന്നുള്ള അർത്ഥം കിട്ടും. അത് പഞ്ചമിയിൽ നിന്ന് കിട്ടുന്ന അർത്ഥമാണ്. ലബ്ലോബ പഞ്ചമിയിൽ അങ്ങനെ ഒരു അർത്ഥം കിട്ടും. കാരകപ്രകരണത്തിൽ പഠിക്കുന്ന കാര്യമാണ്. അർത്ഥം എന്ത് കിട്ടി? അനുനാസികം വിഹായ അനുനാസികം വരാത്ത പക്ഷത്തിൽ, എവിടെ അനുനാസികം വരാത്ത പക്ഷത്തിൽ? രൂപിന്റെ പൂർവവർണ്ണത്തിന് അനുനാസികം വരാത്ത പക്ഷത്തിൽ പര എന്ന് പറഞ്ഞു. പരത്തിൽ അനുസ്വാരം വരുമെന്ന് പറഞ്ഞു. ഒന്ന് വിധിച്ച രൂപിന്റെ പൂർവത്തിൽ, പിന്നെ പൂർവത്തിലിരിക്കുന്നതിന്റെ പരത്തിൽ എന്നുവെച്ചാൽ രണ്ടിന്റെ ഇടയ്ക്കുന്നായി. അതാണ് ആഗമം എന്ന് കിട്ടുന്നത്. ഏതൊരു രൂപമാണോ വിധിച്ചത് അതിന്റെ പൂർവം, അതിന്റെ പൂർവം എന്ന് പറയുമ്പോൾ ഏതിനാണോ അനുനാസികം, പിന്നെ അതിന്റെ പരമെന്ന് പറയുന്നു. ഒന്നിന്റെ പൂർവത്തിന്റെ പരമെന്ന് പറയുമ്പം മധ്യത്തിലായി, അത് ആഗമമായി. അതുകൊണ്ട് പറയുന്നു അനുസ്വാരാഗമ. അപ്പോൾ വരാത്ത പക്ഷത്തിലൂടെ വരുന്നുണ്ട്. രണ്ട് രൂപം വരും. ഒന്ന് പൂർവത്തിലിരിക്കുന്ന സ്വരത്തിന് അനുനാസികം വരുന്ന അത്, അതിന് ചന്ദ്രക്കലിട്ട് ഡോട്ടിടും. മറ്റൊന്നെന്താണ്? പൂർവത്തിലിരിക്കുന്ന ആകാരത്തിനും പരത്തിലിരിക്കുന്ന ഒരുത്വം, അതിനും ഇടയ്ക്കായിട്ട് അനുനാസി ആഗമത്തെ കാണിക്കും. അനുനാസികം എന്ന് പറഞ്ഞപ്പോഴും എന്താണ്? ഒരു സ്വരത്തിന്റെ പരത്തിലാണ് വരുന്നത് അനുസ്വാരം. അനുനാസികം എന്ന് പറയുന്നത് അതൊരു സ്വരമായിട്ടോ വ്യഞ്ജനമായിട്ടോ വരാം. അങ്ങാഞ്ഞണ്ണ അന്നമ്മ, അതൊരു വർണ്ണത്തിന്റെ ധർമ്മമാണ് അനുനാസികം. അല്ലെങ്കിൽ ആയിവു, ഇതെല്ലാം അനുനാസികം വരാം. അത് വർണ്ണത്തിനായിരിക്കും വരുന്നത്. അനുനാസി വർണ്ണധർമ്മമാണ്. ഹ്രസ്വം, ദീർഘം, പുളുതം എന്നെല്ലാം പറയുന്ന പോലെ അനുനാസികം വർണ്ണധർമ്മം. പക്ഷേ അനുസ്വാരം എന്ന് പറയുന്ന ഒരു പ്രത്യേക വർണ്ണമാണത്. എന്നുവെച്ചാൽ മറ്റൊരു വർണ്ണത്തോട് കൂടി ചേർന്ന് ഉച്ചരിക്കുന്ന ഒന്നാണ്. ഇവിടെ ഏത് വർണ്ണത്തോടു കൂടി ചേർന്ന് ഉച്ചരിക്കും? സ്വരത്തോട് ആണ് പറഞ്ഞ അം അ ഇത്യജപ്പരവും അനുസ്വാര വിസർഗവും. അപ്പൊ വിസർഗത്തെ പോലെ മറ്റൊരു സ്വരത്തോടു കൂടി ചേർന്ന് ഉച്ചരിക്കുന്ന സ്വതന്ത്ര വർണ്ണമാണ്. അതുകൊണ്ടാണ് അതിനെ ആ ഉച്ചരിച്ചിട്ട് തുടർന്ന് ഉച്ചരിക്കുന്ന അം എന്ന് ഉച്ചരിക്കുന്നത്. അപ്പോൾ ഒരു വർണ്ണത്തിന് തുടർന്ന് ഉച്ചരിക്കുമ്പോൾ അതെന്താ, ആ വർണ്ണത്തിന്റെ പരത്തിൽ വരും. അപ്പൊ അതാഗമമായി. അതുകൊണ്ടാണ് അനുസ്വാരാഗമം എന്ന് പറഞ്ഞത്. എന്തായിരുന്നു സംശയം? സാ അനുനാസികമല്ല. എന്തുകൊണ്ട്? അനുനാസികം എന്ന് പറയുന്ന സ്വരങ്ങളായിരിക്കണം, അല്ലെങ്കിൽ യാവ ല പിന്നെ ഞമങ്ങണ മാ, ഇത്രയുള്ളൂ. അനുനാസികം വരെ അനുസ്വാരം വരെ ഇത് തിരിഞ്ഞു പോരും. അനുനാസികം എന്ന് പറയുന്ന ഒരു വർണ്ണധർമ്മമാണ്. ഹ്രസ്വം, ദീർഘം, പുളുതം, അത് ഏതിനൊക്കെ വരുമെന്ന് നമ്മൾ സംജ്ഞാപ്രണത്തിൽ പഠിച്ചു. അനുസ്വാരം എന്ന് പറയുന്നത് വിസർഗത്തെ പോലെ തന്നെ ഒരു വർണ്ണമാണത്. അത് സ്വരത്തിന് ശേഷം ഉച്ചരിക്കുന്ന ഒന്നാണ്. അപ്പോ എന്തായി? സ മ കർത്താന്നിരുന്നു. സമ്മിലെ മകാരത്തിനൊരു തുമ്മുന്നപ്പോ സാര് കർത്താന്നായി. സായിൽ അകാരത്തിന് അനുനാസിയും വന്നു. അത് കഴിഞ്ഞ് അനുസ്വാരവും വന്നു. അനുനാസിയം വരുന്ന നമ്മൾ സാനഗതിയിൽ സ എന്നു വെച്ചിരിക്കും. അനുനാസിയൊക്കെ ഉച്ചരിക്കാൻ പാടാണ്. ഉച്ചരിക്കണം. നിർബന്ധമുള്ള ഒരു വാ പൊത്തിയിട്ട് മുക്കി കൂടെ പറഞ്ഞു നോക്കണം. ഒത്താലൊത്ത് ഗ്യാരണ്ടിയൊന്നുമില്ല. അനുനാസികം എളുപ്പമാണ്. മകാരം ഉച്ചരിക്കുമ്പോൾ തന്നെ സം ഇങ്ങനെ ഉച്ചരിക്കുക. പിന്നെ പല ഉച്ചാരണങ്ങളും ഒരു അസംഷനാണ്. അങ്ങനെ ഉച്ചരിക്കുന്നു എന്നൊരു ധാരണയിൽ പോകുന്നു. അല്ല, എല്ലാം കൃത്യമായി ഉച്ചരിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ ഉച്ചരിക്കാം, ഒരു ഒരു കണക്ക് പോലെ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. ഇപ്പൊ 18 ഭേദമെന്ന് പറയുമ്പോൾ 18 ഭേദവും അകാരം 18 രീതി ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ അനന്തം വിചാരിച്ചാലും നടക്കുന്ന കാര്യമുണ്ട്. പിന്നെ ചിലർ വൈയാകരണന്മാരാകാൻ വേണ്ടി ഉച്ചരിക്കും. നമുക്ക് വ്യത്യാസം തിരിച്ചറിയാനും പറ്റത്തില്ല. അത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അങ്ങനെ ഒരു ഭേദമുണ്ടെന്നൊരു കണക്ക് പറയുമ്പോൾ അതിൽ ചില ഭാഗങ്ങൾ നമുക്ക് ആവശ്യം വരുന്നു. ഹ്രസ്വാനാവശ്യം, ദീർഘാനാവശ്യം എന്നൊക്കെ പറയുന്ന ചില കണക്ക് നമുക്ക് ചില ഭാഗങ്ങളിൽ ആവശ്യമായി വരുന്നു എന്നുള്ളതല്ലാതെ അത് പൂർണ്ണമായും വ്യാകരണശാസ്ത്രത്തിന് ഉപയോഗമുള്ള കാര്യങ്ങളല്ല, വ്യവഹാരത്തിന് ഉപയോഗമുള്ള കാര്യങ്ങളല്ല. ഒരു കണക്ക് പറഞ്ഞാൽ അങ്ങനെ വരും. കാക്കത്തുള്ളായിരുന്നു എന്ന് പറയും പോലെ എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. പക്ഷെ അങ്ങനെ പറയാറുണ്ട്. അതുപോലെയുള്ളൂ. വ്യാകരണം പഠിക്കുമ്പോൾ ചിലര് പഠിപ്പിക്കുന്ന ആൾക്കാർ അകാരത്തിന് 18 ഭേദമുണ്ടെന്ന് പറഞ്ഞ് 18 തരത്തിന് ഉച്ചരിക്കും. എന്ന് വെച്ചാൽ ഈ 18 ഉച്ചരിച്ചില്ലെങ്കിൽ ഇയാൾക്ക് വ്യാകരണം അറിയില്ല എന്ന് വിദ്യാർത്ഥികൾ ധരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല വ്യാകരണമാണെങ്കിൽ 18 തരത്തിൽ ഉച്ചരിക്കുമെന്ന് വിചാരിച്ചു ഒരുപാട് കഷ്ടപ്പെടും. അവസാനം എല്ലാ ഉച്ചാരണം എണ്ണി നോക്കുമ്പോൾ 18 അല്ല 20 അല്ല, അത് കൂടുതലും കാണും. ചിലപ്പോൾ 18 കൂടുതൽ സംഖ്യ പോവും. അവസാനം അതൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് കേട്ട് കഴിഞ്ഞാൽ മൊത്തം 18 എന്ന് പറയുന്നത് 2-3 ഉച്ചാരണേ കാണും. അതുപോലെ അതൊക്കെ അസംബന്ധങ്ങളാണ്. ഇപ്പൊ രണ്ട് രൂപം വരുമ്പോൾ അടുത്ത് വരുന്നു. ഖരവസാനവർ വിസർജനീയ ഖരി അവസാനേജ പദാന്തസ്യ രേഭസ്യ വിസർഗ. ഖര് പരമിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവസാനത്തിൽ അവസാന വർണ്ണമായിരിക്കുമ്പോൾ പദാന്തരേഖത്തിന് വിസർഗം വരും. അപ്പോൾ സം ര് എന്നിരിക്കുന്നിടത്ത് രണ്ട് സ്ഥലത്തും രേഖത്തിന് വിസർഗം വരും. വിസർഗം എന്ന പരത്തിൽ എന്താണ്? സകാരമായിരിക്കുന്നത്. സുട്ട് സകാരം. അങ്ങനെ വിസർഗത്തിന്റെ പരത്തിൽ സകാരം വരുന്ന നമ്മൾ പഠിച്ചതനുസരിച്ച് ഏത് വരും? ഖരി അവസാനിച്ച അത് വരാം. ഖരവസാനിയവർ ഖരാണ് സകാരം. വിസർഗം വരും. പക്ഷെ അതിന്റെ അപവാദമായിട്ട് ഏത് വരും? ഏത് വരും? ഏതാണ്? എന്താ ശബ്ദം പുറത്തു വരാത്ത? വാശരി വരും. വാശരി വന്നോട്ടെ, വന്നാലും രണ്ടു രൂപം വരത്തില്ലേ? വിസർഗത്തിന് വിസർഗവും വരും, സകാരവും വരും. എന്താ കുഴപ്പം? അതിന് കുഴപ്പമില്ല. പറഞ്ഞല്ലോ 8-3 അപവാദമല്ലേ. അപവാദോ വചന പ്രാമാണ്യ. അപവാദമാണെങ്കിൽ വരാം. പറഞ്ഞിട്ടുണ്ട് പൂർവോത്രാസ്ത്രത്തിൽ നമ്മൾ എല്ലായിടത്തും നോക്കണം. പക്ഷെ അതിനുള്ള പല സ്ഥലങ്ങളിലും പൂർവോത്രാസ്ത്രത്തിന് അപവാദങ്ങളുള്ള നിയമങ്ങൾ. പൂർവോത്രാസ്ത്രീയം അദ്വിത്വീയ ദിത്വം വരുന്നിടത്ത് പൂർവോത്രാസ്ത്രം നോക്കാൻ പാടില്ല. പിന്നെ അങ്ങനെ പല ഇതുമുണ്ട്. തസ്യ ദോഷ സംയോഗാദി ലോപലത്വണത്വേഷു അതിന്റെ അപവാദം പിന്നെ വിധിക്കും. പിന്നെ പിന്നെ വിപ്രതിഷേധ പരങ്കാരി നമ്മൾ പഠിക്കുന്ന സൂത്രം അതിന്റെ അപവാദം വരും. പുറത്രാസിദ്ധത്തിൽ അത് ആ നിയമം വരത്തില്ല. ഇങ്ങനെ പല നിയമങ്ങൾക്കും അപവാദമുണ്ട്. അപവാദസൂത്രങ്ങളാണെങ്കിൽ എന്താണ് പ്രശ്നമല്ല. സാമാന്യ സൂത്രമാണെങ്കിൽ പറ്റത്തില്ല. ഇപ്പൊ വാശരി വന്നാലും മതി, സംസ്കൃത എന്നുള്ള രൂപം കിട്ടും. പക്ഷെ ഇവിടെ ഒരു വാർത്തയും വെച്ചു സം പും കാനാം സ്വവക്തവ്യ സം പും കാൻ ഇതിന്റെ എല്ലാം വിസർഗത്തിന് സകാരം വരും. എന്തിനാ ഇതിന്റെ ആവശ്യം വന്ന? ഏത് ശ്രദ്ധിക്കുമല്ലോ വാശരിയില് സകാരം വരും. വിസർഗസ്യ വിസർഗോ വാ വരാത്ത പക്ഷത്തിൽ എന്ത് വരും? വിസർജനീശസ വരും. ഈ രൂപം തന്നെ ശ്രദ്ധിക്കും. ആ ഇത് നിത്യമായി കിട്ടണം. രണ്ടു രൂപം വരാൻ പാടില്ല. വാശരി വന്നാൽ വികല്പമാവും. നിത്യമാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് സം ഉം കാൻ. ഇതിന്റെ എല്ലാം വിസർഗത്തിന് സകാരം വരും. അപ്പൊ രണ്ടു രൂപം വരും. സംസ്കർത്ത സംസ്കർത്ത. അടുത്ത് പുമഹ ഖയ്യംബരേ. ഇതെല്ലാം ഈ ഋത്വപ്രകടനത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് എല്ലായിടത്തും മനസ്സിലാക്കണം. അത്ര അനുനാസി പൂർവ്വ സിതുവ അനുനാസിയാത്പര അനുസ്വാര അംബരേ ഖൈ പുമുരു സ്യാ. അമ്മ പരമുള്ള ഖൈ പരമായിരിക്കും. അംബരേ എന്ന് പറയുന്ന ബഹുരിയാണ് നേരത്തെ പറഞ്ഞു പോലെ ഹൈ അബരേ എന്നൊക്കെ വന്നതുപോലെ അമ്മ പരമുള്ള ഖൈ പരമായിരിക്കണം. എന്ന് വെച്ചാൽ ഇവിടെ പും പൂമ് കോകിലാന്നിരിക്കുന്നു. കോകിലയിലെ ഓ അമലപ്പെടുന്നതാണ്. കക്കാരം കയ്യപ്പെടുന്നതാണ്. അമ്മ പരമുള്ള കയ്യ് പരമിരിക്കുമ്പോ അമ്മ പരമുള്ള കയ്യ് പരമിരിക്കുമ്പോ പൊമ്മന് രൂപ വരുന്നു. തുമ്മിന്റെ മകാരത്തിന് ഒരു വരുന്നു, ഒരു തും വരുന്നു. അമ്മ പരമുള്ള കൈ പരമിരിക്കുമ്പോ എന്ന് പറയുന്നത് വ്യക്തം മനസ്സിലാക്കണം. കോകിലാന്നിടത്ത് കൈ പരമിരിക്കുന്നു, അമ്മില ഓ പരമിരിക്കുന്നു. അപ്പൊ അമ്മ പരമുള്ള കാലം വരും. കുമ്മിന്റെ കുമ്മിന് രൂപം പറഞ്ഞാൽ അലോന്തിസ്യ പ്രകാരം അവസാനം വരും. മകാരത്തിന് എടുത്തും വന്നാൽ ശേഷിക്കുന്ന ഒരു പു ഒരു നിരിക്കുമ്പോൾ അന്തരവരും അത്ര അനുനാസികപൂർവസിതു അനുനാസികാത്പര അനുസ്വാര രണ്ട് രൂപം വന്നു. രേഖത്തിനെന്ത് വരുന്നു? കക്കാരം ഇരിക്കുന്നുണ്ട്. ഖരവസാനോ വിസർജനയോ വിസർജനീയസ്യസാവരും. പക്ഷെ ഇവിടെ എന്ത് വരുന്നു? എന്താ വരുന്നത്? ഏതാ വരുന്നത്? സമ്പം കാനാം സോ വക്തവ്യഹ. പുമ്മില്ലേ? ഇവിടെ എന്താ? ഖരവസേന വിസർജനീയ. വിസർജനീയ സപ്രകാര സാവുന്നാ പോലെ എന്തിനായി പുമ്മൻ അതിന് വിസർഗം ഇവിടെ വിധിക്കുന്നത്? സമ്പുങ്കാനോ സോക്തമീന്ന് ഏ സൂത്രപ്രകാരം ഇവിടെ സെറ്റ് പരത്തിലുണ്ടാ? പാവ ശരിപ്പെടുന്നുണ്ട. എന്താണ് പ്രകാരം എന്തുവരും? നമ്മൾ പഠിച്ചിരിക്കുന്നതനുസരിച്ച് കക്കാരത്തിന്റെ പൂർവ്വത്തിൽ എന്തുവരും? ജിഹോമുനിയം. അത് തടയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇനി ഷത്വം ഇരിക്കുന്ന ഒരു സൂത്രമുണ്ട്, നമ്മൾ പഠിച്ചിട്ടില്ല. അതിനെ തടയാൻ വേണ്ടിയെന്നും പറയാം. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതനുസരിച്ചാണെങ്കിൽ ഹോമഭോഗപൂർവസിവാശി അല്ല ഇത് കൊപ്പൂ കപ്പൂച്ച്. അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? പുമ്മിലെ അപ്പൊ പുമ്മിലെ മകാരത്തിന് ആദ്യം ഒരു തും വന്നു. ഒരു വർഷത്തിൽ പൂർവ്വത്തിലെ ഉകാരം അനുനാസീയമായി, അല്ലെങ്കിൽ ഉകാരത്തിന് ശേഷം അനുസ്വാരം വന്നു. പരത്തിൽ കായിരിക്കുന്നതുകൊണ്ട് രേഖത്തിന് ഖരം വിസർജനീയം വന്നു. വിസർജനീയസ്യസ വരേണ്ടതാണ്. പക്ഷെ അതിനെ ബാധിച്ചുകൊണ്ടെന്ന് വരും കൊപ്പോ കപ്പോച്ച. അതിന്റെ അപവാദമായിട്ട് പറഞ്ഞ് സമ്പുങ്കാനാം സോക്തവ്യ. രണ്ടിലും മൂന്ന് നച്ഛവ്യ പ്രശാന് അമ്പരേച്ഛവി നാന്തസ്യ പദസ്യ രഹു നതു പ്രശാന്ത് ശബ്ദസ്യ. ഇതെല്ലാം പഠിച്ചാണല്ല. ഇവിടെയും നേരത്തെ അമ്പരെ ഖൈ എന്ന് പറഞ്ഞു, ഇവിടെ അമ്പരെ ഛവോ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ചക്രൻ ത്രായസം എന്നിരിക്കുന്നു, അമ്പരമായ ഛവ് പരത്തിലിരിക്കുന്നു. എന്നുവെച്ചാൽ ഛവിന്റെ പരത്തിൽ അമ്മിരിക്കുന്നു. അമ്പര എന്ന് പറയുന്നത് ഗൗറിയാണ്. ചക്രൻ ഛവിലെ തകാരം വരവേരിക്കുന്നു, അതിന്റെ പരത്തിൽ എന്തിരിക്കുന്നു, അമ്മിലെ രേഖം. അമ്മെന്ന് പറയുമ്പം ഞമ്മങ്ങണ്ണ അന്നം വരെ ഉണ്ട്, അതിൽ ഹയവരട്ട് രേഖം പരമിരിക്കുന്നു. അമ്മിലെ രേഖം പരമിരിക്കുന്ന ചവ്വിലെ തകാരം പരമിരിക്കുന്നു, തകാരത്തിന്റെ പരത്തിൽ രേഖവരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊരു നാന്തമായ പദത്തിന്റെ രൂപിരിക്കും. നഹ എന്നുള്ളതാണ് പദവിശേഷണമായി ജനവിധി സ്ഥാന്തസ്യ തദന്ത വിധി വന്നു നാന്തപദമെന്ന് കിട്ടി. നകാരാന്തമായ പദത്തിനെടുത്തും നിൽക്കുമ്പോൾ അലവന്തിസ് പ്രകാരം അന്ത്യത്തിന് വരും. അത് നിമിത്തം പറയുന്നുണ്ട് ഖരി ഖര പരമിരിക്കേ. ഇപ്പൊ ചക്രൻ ത്രായസ് വന്നിരിക്കുന്നു, പരത്തിൽ അമ്പരമായ ഖര പരമിരിക്കുന്നു. ചക്രന്റെ നകാരത്തിന് ഋത്വം വിരിച്ചു, രേഖ ശേഷിക്കു, ചക്രിൽ നിന്ന് വന്നു. ഇത് ഋത്വപ്രകടനത്തിലായുണ്ട് അത്ര അനുനാസികപൂർവസിതുവ. ചക്രിൻ എന്ന് പറയുന്നതിന്റെ ഇകാരത്തിന് അനുനാസികം വന്നു. അനുനാസിക പരോ അനുസ്വാര, വരാത്ത പക്ഷത്തിൽ അതിന്റെ പരത്തിന് അനുസ്വാരാകവും വന്നു. ചക്രേര് ത്രായസ് വന്നിരിക്കും എന്തോരും കരവസാനയോർ വിസർജനീയ. പിന്നെ എന്തോരും ഇവിടെ പോയി ശബ്ദത്തെ നിഷേധിച്ചു. അപ്രശാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രൂപമുണ്ട്, അതിൽ വന്നിട്ടില്ല. പ്രശാൻ തനോതി അങ്ങനെ ഒരു രൂപമുണ്ട്, അവിടെ വരുന്നില്ല. ഇവിടെ വിസർഗത്തിന് സകാരം വിധിക്കുന്ന സൂത്രങ്ങളടുത്ത് കൊടുത്തിരിക്കുന്നു വിസർജനീയസ്യ സഹ. വിസർഗത്തിന് സകാരം വരുന്നു ഖരു പരമിരിക്കുമ്പോ. ചക്രൻസ്വ ചക്രൻസ്വ അപ്രശാൻ കിം പ്രശാൻ തനോതി. ഇവിടെ അം പരമായ ഛവ് പരമിരിപ്പുണ്ട്, ഛവിലെ തകാരമുണ്ട്, അതിന്റെ പരത്തിൽ അമ്മിന്റെ അകാരമുണ്ട്. താന്ന് പറയുമ്പം ത് പ്ലസ് ആയാണ്, ത് പ്ലസ് ആയാണ് താ. അപ്പൊ ഇവിടെ അം പരമായ ഛവിരിക്കുന്നു. പുറത്തെന്താണ് പ്രശാൻ നകാരം, അവിടെ നകാരത്തിന് വരത്തില്ല. കാരണം അപ്രശാൻ നശ്ചവി എന്ന് പറയുന്ന ഈ വിധി പ്രശാന ശബ്ദത്തിന് വരുന്നില്ല. അതുപോലെ തന്നെ അവിടെ പറഞ്ഞു എന്താണ് അമ്പരേശ്വരി നാന്തസ്യ പദസ്യ അന്നന്തിന് പറഞ്ഞു ഹന്തി ഹനതി. ഹനിലെ നകാരം പദത്തിന്റെ അന്ത്യത്തിലല്ല, ഹന് പദമല്ല, തിങ്ങന്ത രൂപമാണ്. ഇവിടെ പദസഞ്ജ വിധിക്കാൻ സൂത്രമില്ല, അത് നമ്മളിനി പഠിക്കും. പദമല്ലാത്തതുകൊണ്ട് ഇവിടെ അത് വരുന്നില്ല. എങ്ങനെ അമ്മല്ലേ ഒന്നാലോചിച്ച് നോക്കി, ആദ്യം എടുത്ത് നോക്കി അക്ഷര സമാമനായി അതിനകത്ത് രേഖം വരും അമ്മെന്ന് പറഞ്ഞ. അത് പ്രശാന് തനോതി എന്ന് പറയുന്നിടത്ത്, പ്രശാന് തനോതി എന്ന് പറയുന്നിടത്താണെന്ന് പറയുന്നത് ആയുടെ പരത്തിൽ തായുടെ പരത്തിൽ ആയിരിക്കുന്നു, അതമ്മാണ്. പരത്തിലെ തകാരം എന്ന് പറയുന്നത് എന്താണ്, ചവ്വാണ്. പ്രശാന്റെ നകാരത്തിൽ എത്തും വരുന്നില്ല, അവിടെയാണ് ആ എന്ന് പറയുന്നത്. ത്രായസ്വിക്കല്ല ഹന്തി. ഹന്തി എന്നോട് നമ്മൾ പഠിച്ച സൂത്രം വരും നമ്മൾ പഠിച്ച സൂത്രം വരും ഹന്തി എന്നുള്ളത്. പഠിച്ച സൂത്രം, പുതിയ സൂത്രം എന്ന് ചോദിക്കുന്നു. ഇവിടെ ഇവിടെ അനുസ്വാരം പഠിച്ച സൂത്രം ഇവിടെ വന്നിട്ടുണ്ട്, ഹന്തി എന്നുള്ളത്. ഇവിടെ പദാന്തം അല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഉദാഹരണം തന്നെ കൊടുത്തത്. ഏകദേശം അടുത്തൊക്കെ വരുന്നുണ്ട്. ഒരു ജമ്പൂടെ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടപദാന്തസ്യ ചലി, അത് തന്നെയാണ് സൂത്രം. നഗാരത്തിന് എന്ത് വരും? എന്താ? ആ, അപ്പൊ ഇവിടെ അനുസ്വാരമാണോ? അപ്പൊ പിന്നെ എങ്ങനെയാ അത് വരുന്നു? എങ്ങനെ? പൂർവോത്രാസിദ്ധം നോക്കണ്ട, കാണുന്നിടത്തെല്ലാം പൂർവോത്രാസിദ്ധം നോക്കി അതിന് നേരം വരും. ഇവിടെ അനുസ്വാരം വരുമെന്ന് പറഞ്ഞു, പക്ഷെ ഇവിടെ അനുസ്വാരമല്ല. ഇപ്പൊ എന്താ ഹന്തി എന്നുള്ളത്? പിന്നെ സൂത്രം വന്നു നഷ്ടാവതാനത്തെ ചലി എന്ന് പറഞ്ഞ് ശരിയാണ്, പക്ഷെ ഇവിടെ അനുസ്വാരമല്ലേ ഇരിക്കുന്നു. ഏ സൂത്രം വന്നു? അനുസ്വാരസ്യ അനുസ്വാരസ്യ അതാ അനുസ്വാരസ്യ ഈ പരസവർണ അനുസ്വാരത്തിന് എയ്യും, പരസവർണം വരും. ശരിയാണ്, അതുകൊണ്ട് നഗാരം ഇരിക്കുന്നു. അനുസ്വാരം വന്നു, പക്ഷെ പരസവർണം വന്നു. ഒരു ശബ്ദം കാണുമ്പോൾ ചിന്തിക്കണം, എന്തോ അവിടെ ഏത് സൂത്രം പ്രവർത്തിക്കാം, ഏത് വരാം ഏത് വരാതിരിക്കാം ചിന്തിക്കണം. സ്വാമി, ഇതില് ഈ ഫുട്നോട്ടിലൊരു കാര്യം എഴുതിയിട്ടുണ്ട്, അനുസ്വാരം എഴുതുന്നത് തെറ്റാണ്. പക്ഷെ ഇപ്പൊ പല പുസ്തകത്തിൽ അനുസ്വാരമാണ് കാണുന്നത്. എവിടെ? ഈ ഫുട്നോട്ടില്. മുൻഭാഗത്തോ? അനുസ്വാരസ്യ ആറ്. അപദാന്ത അനുസ്വാരസ്യാനേന പരസവർണ സജ നിത്യ തസ്മാത് ഗംഗാദി ശബ്ദ അനുസ്വാര സഹിതപ്രയോഗ പ്രമാദിക. ശരിയാണ്. നഷ്ടപദാന്ത ജലി എന്ന് പറയുമ്പോ ആ പദാന്തത്തിൽ അനുസ്വാരം വരും. അവിടെ ഇതാണ് കൂടുതൽ ശാംസി. അപദാന്തത്തിനാണ് അനുസ്വാരം വരുന്നത്. പലയിടത്തും അങ്ങനെ ഇട്ടിരിക്കും. വ്യാകരണ നിയമം അനുസരിച്ച് തെറ്റാണ്. ഗംഗ ഗമ ഗാന്നിരുന്നു. അപ്പൊ എന്തോരും അപ്പൊ അനുസ്വാരം അവിടെ വരാൻ പാടില്ല. അപദാന്ത ചെയ്യുക അനുസ്വാരസ്യ അനേന പരസവർണ സജനിത്യ ഏത് ഏ സൂത്രത്തിനായി കൊടുത്തിരിക്കുന്നു? അനുസ്വാരസ്യ ഈ പരസവർണ ശാന്ത അപദാന്ത ശിവ അനുസ്വാരസ്യ അനേന പരസവർണ സജനിത്യ തസ്മാ ഗംഗാദിശബ്ദേ അനുസ്വാരം അവിടെ വരാൻ പാടില്ല, കാരണം പരസവർണം വരും. അപദാന്തമായോണ്ട് അവിടെ പരസവർണം വരും അനുസ്വാരം വന്നിട്ട്. അപ്പോൾ അത് തെറ്റാണ്. പരസവർണം വരാമെന്നുള്ളത് അനുസ്വാരം കൊടുത്തിരിക്കുന്ന തെറ്റ്. എന്നുവെച്ചാൽ അവിടെ നശ്ചാപദാന്ത ചരിപ്രകാരം ഗംഗ എന്നിടത്ത് ഗമ ഗാന്നിരുന്നു. അതൊരു പദമധ്യത്തിൽ വരുന്ന സന്ധിയാണ്, ഗമ ഗാന്നിരിക്കുന്നു. അപ്പം മകായത്തിന് അനുസ്വാരം ഒരു അവദാന്തമാണ്. അനുസ്വാരം വന്നു കഴിഞ്ഞാൽ പരത്തിൽ ഗായിരിക്കുകയാണ്. അനുസ്വാര ചെയ്യ് പരസവർണം വന്നിട്ട് ഗാ വരും. അപ്പം ഗംഗ എന്നെഴുതണം. പക്ഷേ ലിപിയിൽ ചിലപ്പോൾ ഗായിട്ട് മേളിൽ കുത്തിടും. എന്നുവെച്ചാൽ അവിടെ പരസവർണം എന്ന് കാണിക്കുന്നില്ല. പരസവർണം ഇവിടെ പറയുന്ന പരസവർണ സാധാരണ ശ്രദ്ധിക്കാതെ എല്ലാവരും എഴുതാറുണ്ട്. പണ്ടിലും നമ്മളൊക്കെ എഴുതാറുണ്ട്, വ്യാകരണം പഠിച്ചവരും എഴുതാറുണ്ട്. പക്ഷെ അങ്ങനെ വരാൻ പാടില്ല എന്നാണ്. അത് ശരിയാണ്. പ്രമാദം എല്ലാവർക്കും പറ്റും, വ്യാകരണന്മാർക്കും പറ്റും. അതെപ്പോഴും ഓർമ്മയിരിക്കണം. നൃപേ നൃ നിത്യസ്യ രൂപ പേ. നൃ എന്ന് പറയുന്ന ശബ്ദത്തിന് ഋത്വം ഇരിക്കുന്നു. അലോന്തി പ്രകാരം അന്ത്യത്തിന് വരും. പേ എന്ന് പറഞ്ഞാൽ പവർഗം പരമിരിക്കേ, പാപരമിരിക്കേ. അപ്പൊ നൃ പാഹി പാപരമിരിക്കുന്നു, പവർഗമല്ല പാപരമിരിക്കുന്നു. നൃ പാഹി എന്നിരിക്കുന്നു. നൃഗനെന്ന് പറയുന്നത് നകാരത്തിന് ഒരുത്വം പിരിച്ചു. ഒരു പ്രകടനമായതുകൊണ്ട് അനുനാസ്യവും വരും, അനുസ്വാരവും വരും. പൂർവത്തിലിരിക്കുന്ന ഋ അനുനാസ്യവും വരും, വരാത്ത പക്ഷത്തിന് അനുസ്വാരവും വരും. പരത്തിൽ ഋൺ പാഹി പാന്നിരിക്കുന്നു. നകാരത്തിന് ഒരുത്വം വിസ്തരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും? കരവസാനയോർ വിസർജനീയ വിസർഗം വന്നു. വിസർജനീയ ശിസ വരേണ്ടാണ്. അതിനെ ബാധിച്ചുകൊണ്ട് പറയുന്നു കുപ്പോഹോ കപോച്ച എന്ന് പറഞ്ഞാൽ കുപ്പോഹോ കവർഗ പവർഗങ്ങൾക്ക് ജിഹ്വാമൂല്യ ഉപത്മാനിയോ ച എന്നാണ് കപോ എന്ന് പറഞ്ഞാൽ. കവർഗ പവർഗങ്ങൾക്ക് ജിഹ്വാമൂല്യവും ഉപത്മാനിയും വരും. അപ്പൊ ജിഹ്വാമൂലി ഉപത്മാനി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചൊരു വർണ്ണത്തിന്റെ പൂർവ്വത്തിൽ ഉച്ചരിക്കുന്നതാണ് ജിഹ്വാമൂലി ഉപത്മാനി. കവർഗത്തിന്റെ പൂർവ്വത്തിൽ വിസർഗത്തിന്റെ പകുതി പോലെ ഉച്ചരിക്കുന്നു ജിഹ്വാമൂലിയും. കവർഗത്തിന്റെ പൂർവ്വത്തിൽ വിസർഗത്തിന്റെ പകുതി പോലെ ഉച്ചരിക്കുന്നു ഉപത്മാനിയും. അപ്പോൾ വിസർജനീശ സ്വപ്രകാരം വിസർഗത്തിന് സകാരം വരേണ്ടതാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്തു? അവിടെ ഈ സൂത്രപ്രകാരം പാഴുടെ പിന്നിൽ ഉപത്മാനിയും വന്നു. അവിടെ ച എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കവർഗേ പവർഗേജ വിസർഗസ്യ ജിഹ്വാമുലി ഉപത്മാനിയുസ്തഹ ചാദ് വിസർഗ. സൂത്രത്തിൽ ച പറഞ്ഞുകൊണ്ട് ഇവിടെ വിസർഗവും വരും. അത് അടുത്ത രൂപം. അങ്ങനെ രണ്ട് രൂപം വന്നു. നൃ പാഹി നൃ പാഹി രണ്ട് രൂപം വന്നു. പിന്നെ അനുസ്വാരം അനുനാസികം രണ്ടു പക്ഷമുണ്ടാണ്. അപ്പൊ ആദ്യം അനുനാസിക പക്ഷത്തിൽ രണ്ട് രൂപം കാണിച്ചു. ഒന്ന് ഉപത്മാനീയത്തിന്റെ ആദ്യത്തെ, രണ്ടാമത് വിസർഗത്തിന്റെ. ച എന്ന സൂത്രത്തിൽ പറഞ്ഞതുകൊണ്ട് ഇവിടെ വികല്പമായതുകൊണ്ടല്ല, സൂത്രത്തിൽ ച എന്ന് പറഞ്ഞത് പൂർവത്തിന്റെ ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് വിസർഗത്തിന്. അതുകൊണ്ട് വിസർഗം വന്നു. പിന്നെ അനുനാസിക പക്ഷം അവിടെയും രണ്ട് രൂപം വരുന്നു. അങ്ങനെ നാല് രൂപം. പിന്നെ നൃ നിത്യസ്യ രൂപാ പേ വികല്പമാണ് പറഞ്ഞിരിക്കുന്നു. ഋത്വം വരാം വരാതിരിക്കാം. വരാത്ത പക്ഷത്തിൽ നൃ പാഹി. അതായത് സാധാരണ സസജുഷ രൂപ്രകാരം സകാരത്തിനാണ് ഋത്വം വരുന്നത്. ഈ രൂപ്രകരണത്തിൽ ചെയ്തിരിക്കുന്നത് സകാരം അല്ലാത്തതിന് ഋത്വം ഇരിക്കുന്നു. ആണ് ഇവിടെ നകാരത്തിന് വിധിച്ചു, നേരത്തെ മകാരത്തിന് വിധിച്ചു. പിന്നെ ഋത്വത്തിനൊരു നിയമമുള്ളതാണ്, പരത്തിൽ ഖരു വേണം. ഇവിടെ അങ്ങനെ അല്ലാതെയുള്ള നിമിത്തങ്ങളിലും ഇവിടെ വിധിക്കുകയാണ്. മറ്റു പല നിമിത്തങ്ങളും പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ രൂപങ്ങളും. മൃഹു പായി ആദ്യത്തത് വരാത്ത രൂപം മൃഹു പായി മൃഹു പായി. അവിടെ മൃഗന്റെ പൂർവ്വത്തിൽ അനുസ്വാരം അല്ലെങ്കിൽ മൃഗന് അനുസ്വാരം അല്ലെങ്കിൽ അനുനാസ്യം വേണം, അതുകൂടെ കാണിക്കണം. മൂലരൂപം ശരിയാവും. ഇവിടെ എഴുതിയിരിക്കുന്ന അനുസ്വാരം അല്ലെങ്കിൽ അനുനാസികമില്ല, എന്റെ മുമ്പിലില്ല, അവിടെ കാണുമായിരിക്കും. എന്റെ മുമ്പിലുള്ളതിലില്ല. എന്താ ഞാൻ തിരിഞ്ഞു പോകണം? ഇതിലില്ല. എന്തായാലും ആ ഇപ്പോ രണ്ടിടത്ത് വന്നു. ഒരിടത്ത് അനുസ്വാരം വന്നു, ഇനി ഒരിടത്തൂടെ വരണം. അനുനാസികത്തിന്റെ ആ ഇനി ആദ്യത്തെ അതും കളയണം. ആദ്യത്തെ രണ്ട് രൂപം തെറ്റാണ്, അത് കളയണം. മൊത്തം എത്ര രൂപയായി? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രൂപം വരണം. അഞ്ചുണ്ടോ? അപ്പൊ അഞ്ച് രൂപം വരണം. അനുനാസ്യം വരുന്ന രണ്ട് രൂപം, അനുസ്വാരം വരുന്ന രണ്ട് രൂപം, ഒന്നും വരാത്ത ഒരു രൂപം, അങ്ങനെ അഞ്ച്. നേരത്തെ എഴുതി ശരിയായിരുന്നു, പിന്നെ അതിനെ വീണ്ടും തെറ്റാക്കി. ഒരു വിഭക്തി ചേർക്കാതെ അനുകരിച്ചെഴുതിയിരിക്കുന്നു. അങ്ങനെ എഴുതാൻ ഉള്ള വകുപ്പുകളുണ്ട്, അനുകരണ ശബ്ദങ്ങൾ. പഞ്ചമി ഷഷ്ടി സപ്തമി ആണല്ലോ വരാറല്ലേ? പഞ്ചമി ഷഷ്ടി സപ്തമി അല്ലേ വരുന്നത്? അത് തന്നെ ശബ്ദങ്ങളെ അനുകരിച്ച് സൂത്രത്തിൽ പറയും പലയിടത്തും. അതാണ് താഴെ പറഞ്ഞെന്താണ് നൃ ഇത്യസ്യ അനുകരിക്കുന്നു എന്ന് കാണിക്കാനാണ് ഇതി എന്ന് കാണിക്കുന്നത്. ഗൗ രീതി എന്ന് പറഞ്ഞാൽ ഗൗ ശബ്ദത്തെ അവിടെ അനുകരിച്ചിരിക്കുകയാണ്. മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഗൗ രീതി എന്ന് പറഞ്ഞാൽ ഗൗ ശബ്ദത്തെ അനുകരിച്ചിരിക്കുകയാണ്. നൃ നിധി എന്ന് പറഞ്ഞാൽ നൃ എന്ന് പറയുന്ന ശബ്ദത്തെ അനുകരിച്ചിരിക്കുകയാണ്. അങ്ങനെ നാം നരവും നരഹ നരം നരവും നൃ നൃ നൃഭ്യം നൃഭി ന്ദ്രേ നുഹു അങ്ങനെയാണ് എന്റെ രൂപം പോകുന്നത്. അത് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. എന്തായി അഞ്ച് രൂപമായി. അടുത്ത് വരുന്നത് എന്താണ്? ഖാൻ ഖാൻ എന്നിരിക്കുമ്പോ ഖാൻ ശബ്ദത്തിന് ദ്വത്വം വന്നു. ഖാൻ ഖാൻ എന്നിരിക്കുമ്പോ നിത്യ വീപ്സയോഹോ നിത്യം, അത് നമ്മൾ പഠിക്കും. അതിന്റെ പരത്തിന് ആമ്രേടിതം എന്നൊരു സംജ്ഞ വരും. ആമ്രേടിതം ആണ് അടുത്ത് പറയുന്നത്. തസ്യപരം ആമ്രേടിതം ദുരുക്തസ്യപരം ആമ്രേടിതം സ്യാ. ദുരുക്തത്തിന്റെ പരത്തിന് ആമ്രേടിതം എന്ന് പേരുണ്ട്. ദുരുക്തത്തിന്റെ ദിത്വം വന്നു കഴിഞ്ഞാൽ ദുരുക്തം എന്ന് വെച്ചാൽ ദിത്വം. പരത്തിന് ആമ്രേടിതം എന്നൊരു സ്വപ്ന പാണിനിയുടെ സ്വപ്ന വിധിച്ചിരിക്കുകയാണ്. അങ്ങനെ ആമ്രേടിതം എന്നൊരു സ്വപ്ന എന്തിനാ എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ പൂർവാചാര്യന്മാർ ഉപയോഗിച്ചിരുന്ന സ്വപ്നങ്ങളെ പാണിനി സ്വീകരിച്ചിരിക്കുന്നു. മുമ്പേ അങ്ങനെ ഒരു സ്വപ്നയുണ്ട്, ആ സ്വപ്നയെ പാണിനി സ്വീകരിച്ചു എന്ന് കരുതണം. അപ്പൊ കാൻ ഖാൻ, അതായത് ഖാൻ ശബ്ദത്തിന് ദത്വം വന്നിട്ട് ഖാൻ ഖാൻ എന്നിരിക്കും പറയുന്നു. ഖാൻ ആംബ്രേഡിതേ ഖാൻ നഗാരസേ രഹസ്യത ആംബ്രേഡിതേ. ആംബ്രേഡിതം പരമിരിക്കുമ്പോ എന്നുവെച്ചാൽ ഖാൻ ശബ്ദം പരമിരിക്കുമ്പോഴെന്നായി. കാരണം ഒരു ശബ്ദത്തിന് ഒരു ശബ്ദം രണ്ടാകുന്നതാണ് ദത്വം. ഒരു ശബ്ദത്തെ രണ്ടു ഗുണം ഉച്ചരിക്കും. അപ്പോ ആമ്രഹിതം പരമിരിക്കാന്ന് പറഞ്ഞാൽ കാൻ തന്നെ പരമിരിക്കുമ്പോൾ പൂർവ്വകാനിന്റെ നഗാരത്തിന് ഒരുത്വം വിരിച്ചു, അലവന്തിസ്യ അന്ത്യത്തിന് വരുന്നു, കാനിന്റെ നഗാരത്തിന് ഒരുത്വം വന്നു. അത്ര അനുനാസിക പൂർവ്വ സിധുവാ അനുനാസികാത്പുരനുസ്വാര രണ്ടും പറഞ്ഞു. ഒന്ന് അനുനാസികം, കാനിന്റെ ആകാരം അനുനാസികമാകും, ഇല്ലെങ്കിൽ ഋത്വത്തിന്റെ പൂർവ്വത്തിൽ അനുസ്വാരം വരും. അങ്ങനെ ഇരിക്കുമ്പോൾ കാനിന്റെ നഗാരത്തിന് വന്ന രേഖത്തിന് ഖരവസാനൂർ വിസർജനീയ വിസർഗം വരും. വിസർജനീയ സഹ വരുമോ? വരുമോ? കപ്പൊക്കെ പോച്ച വരും. വരുമോ? ഏതാ വരുന്നു? ഏതാ വരുന്നത്? ഞാനിപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഏത് ആ സംഭുങ്കാന സുഖ ഇവിടെ കാനെന്ന് പറഞ്ഞു. അതായത് വിസർജനീസിസ വരാം, പക്ഷെ അതിന്റെ അപവാദമായിട്ട് ഏത് വരും? ഏതാ വരുന്നു? കുപ്പോ കപ്പുവച്ച വന്നു കഴിയാം, ദിഹാമുനിയും വരാം. അതിന്റെ അപവാദമായിട്ട് ഏത് വരും? സംഭം കാനാം സോ ഖാൻ എന്നവിടെ പറഞ്ഞ ഈ ശബ്ദത്തെ ഉദ്ദേശിച്ചു. അവിടെ ഈ കാനെന്ന് പറയുന്ന എന്താണ്? ഈ കാനെന്ന് പറയുന്ന ദ്വിതീയ ബഹുവനത്തെ കഹ കോക്കെ കം കൌ കാൻ എന്ന് പറയുന്ന അതിനെ അനുകരിച്ചിരിക്കുകയാണ്. അനുകരണ ശബ്ദമാണ്. ആ ഖാൻ പരം ഇരിക്കുമ്പോൾ പൂർവ്വത്തിലെന്തൊരു സകാരം വരും. കാംസ് ഖാൻ കാംസ് ഖാൻ അതിനു വേണ്ടിയിട്ടാണ് വാർത്തകത്തിൽ ഖാൻ എന്ന് പറഞ്ഞത്. അടുത്ത് ഇതൊക്കെ പഠിച്ചാണോ? ഹ്രസ്വത്തിന് ഛകാരം പരമിരിക്കും, ഒരു വർണ്ണം തുക്ക് വരും. ഹ്രസ്വത്തിന് ഛകാരം പരമിരിക്കുമ്പോ തുക്ക് വരും. തുക്ക് ഹ്രസ്വത്തിന് വരും, അതെ ഛകാരത്തിന് വരും. ഏതിനു വരും? ഹ്രസ്വസ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഹ്രസ്വത്തിന് വരും. ഹ്രസ്വത്തിന് തൊക്ക് വിധിക്കുമ്പോ ഏത് സൂത്രം വരും? ഏതാ വരുന്നത്? അലോന്തിസ്യ വരാം. പിന്നെ ഏത് വരും? ആദ്യം തൊട്ട് അകിതവും കിത്തായോണ്ട് വിധിത്തേന്റെ പൂർവ്വത്തി വരൂ, പരത്തി വരൂ. പരത്തി വരുമ്പോ ഹ്രസ്വത്തിന്റെ പരത്തി വരും. ശിവ ഛായ എന്നിരിക്കുന്നു. ശിവശബ്ദത്തിൽ ഹ്രസ്വം കൊണ്ട് അവസാനം, അതിന്റെ പരത്തിൽ ഛായിരിക്കുന്നു. തുക്ക് വിരിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, ശിവയിലെ അകാരത്തിനാണ് വിധിച്ചിരിക്കുന്നു. കൊണ്ട് അകാരത്തിന്റെ പരത്തി വിടും. ഛായയുടെ പൂർവത്തി വന്നാലും അകാരത്തിന്റെ പരത്തി വന്നാലും ഒരുപോലെ തന്നെ. പക്ഷെ എന്നാലും ഇവിടെ ഹ്രസ്വത്തിന്റെ പരത്തിലേ വരാവൂ, അല്ലാതെ ഛകാരത്തിന്റെ പൂർവ്വത്തിലെന്ന് പറഞ്ഞാൽ പോരാ, ഹ്രസ്വമായ അകാരത്തിന്റെ പരത്തിൽ തന്നെ പറഞ്ഞു. എന്തുകൊണ്ടാണ്? അത് തന്നെ ഹ്രസ്വമായ അകാരത്തിന്റെ പരത്തിൽ വരുന്നതായിട്ട് നമ്മൾ എടുക്കാം. അപ്പൊ അകാരത്തിന്റെ പരത്തിലെന്ന് പറഞ്ഞാൽ ഛകാരത്തിന്റെ പൂർവ്വത്തിലല്ലേ? രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? പദാന്തം വേണമെങ്കിൽ ഇവിടെ വരണം. അകാരത്തിന്റെ പരത്തിൽ വന്നാലേ പദത്തിന്റെ അന്ത്യത്തിലാവും. അപ്പൊ ശിവത്ത് ഛായന്നിരിക്കുമ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് സൂത്രം വരണം. അതിനൊന്നും പോരാ, ഒന്നുമില്ലേ? ജലാഞ്ജസ് അന്ത്യം വരും. വരുമ്പോ എന്താവും? തകാരം എന്താവും? പിന്നെ ഏതൊരു തോസ്വനാശ് വരുമ്പോ എന്താവും? പിന്നെ എന്തുവരും? ഹരിച്ച വരുമ്പോ എന്തായി? അതെപ്പോഴും ഓർത്തോണം. ജസ്തും സ്റ്റുത്വം ചർത്തും. ഇത് സഭാസപ്ത ധീല സൂത്രമാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ബാക്കി ത്രിപാദിയിലെ സൂത്രത്തിന് വേണമെങ്കിലും പ്രവർത്തിക്കാം. അതുകൊണ്ട് ജസ്ത്വം സ്റ്റുത്വം ചർത്തവും വന്നിട്ട് എന്താവും? ശിവ ചെന്നാവും. ചു കണ്ടുകഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കുന്നത് ചർത്തവും എന്ന രൂപമാണ്. കാരണം ചട്ടത്തവ് കപ്പയ് ശശസര് വർഗത്തിലെ ആദ്യത്തെ അക്ഷരങ്ങൾ വരുന്നത് ചർത്തവും വന്നിട്ടാണ്. ശിവഛായ എന്ന് പറയുന്നു. പദാന്താത് വാറുന്നു, ദീർഘാത് പദാന്താത് ചേ തുക് വാ, വികല്പമായിട്ട് വിരിക്കുകയാണ്. ഇതൊക്കെ സമസ്ത പദങ്ങളാണ്, സമാസം എന്നാണ് ഈ രൂപങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. ശിവസ്യ ഛായ ശിവഛവ ഛായനവും രശ്മി രശ്മ്യാഹ ഛായ ദീർഘമായിരിക്കണം, പദാന്തമായിരിക്കണം. അപ്പോൾ പദത്തിൻ്റെ അന്ത്യത്തെ ദീർഘം വേണം, അത് പദത്തിൻ്റെ അന്ത്യത്തിനുമായിരിക്കണം. ലക്ഷ്മി പദത്തിൻ്റെ അന്ത്യമാണ്, ദീർഘവുമാണ്. അതിൻ്റെ പരത്തിൽ ചകാര വിരുന്ന് കഴിഞ്ഞാൽ പൂർവത്തിന് തുക്ക് വരാം. തുക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ചായ എന്തോരം പാണിനിയുടെ ഒരു സൂത്രമുണ്ട്, ശാല തുരാച്ഛായ നിശാന. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പദാന്താത് ദീർഘാത് ഇതേ വിഭക്തിയാണോ? പഞ്ചമി ഛേ എന്ന് പറയുന്നതോ സപ്തമി? സപ്തമി. അപ്പൊ പഞ്ചമിയും സപ്തമിയും വന്നു കഴിഞ്ഞാൽ വിരിക്കുന്ന ഏതിനു വരും? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഉഭയ നിർദ്ദേശേ പഞ്ചമി നിർദ്ദേശോ ബലിയാൻ പരത്വ. ഇതൊക്കെ ഓർത്തിരിക്കണം. എന്തെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അക്ഷരമെങ്കിലും പറയാനുള്ള ഒരു സാമാന്യ വിവരം വേണം. പറ്റുമെങ്കിൽ ഒരു വാക്കെങ്കിലും പറയണം, ഒരക്ഷരമെങ്കിലും പറയണം. അങ്ങനെ ഒന്ന് മൂളയെങ്കിലും ചെയ്യണം. ഒന്നുമില്ലാതിരുന്നു കഴിഞ്ഞാൽ ഇത് വെറും സീരിയൽ കണക്കമായിപ്പോകും, വ്യാകരണ പഠനമാകത്തില്ല. എന്തെങ്കിലും അങ്ങനെ ചോദിക്കുമ്പോൾ ഒന്ന് ഓർമ്മയിൽ വരണം. അങ്ങനെ വരണം. അത് ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ ഡെയിലി 10 സൂത്രങ്ങളിൽ വെച്ച് ഡെയിലി വായിക്കണം. അതൊരു കൃത്യമായ അനുഷ്ഠാനമാണ്. ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. സന്ധി തന്നെ മൂക്കും കുത്തി വീഴും. ഒരു ദിവസം മുഴുവൻ ഒരാൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ അത് രാവിലെ കിടക്കപ്പായെന്ന് എഴുന്നേറ്റിരുന്നിട്ട് നിത്വാ സരസ്വതിയും ദേവിയും ശുദ്ധാംഗുണ്യാങ്കരം യാതും സഹസ്രനാമത്തിന്റെ ഭാഗമാണല്ലോ അല്ല, നത്വാ സരസ്വതിയും ദേവിയും എന്നൊക്കെ അല്ലേ പറയുന്നു. പണിനീയ പ്രവേശായ സിദ്ധാന്തകോതി എന്ന് പറഞ്ഞിട്ട് അയോണറിലേക്കെന്ന് പറയണം. എന്നാലേ ഇത് പഠിക്കാൻ പറ്റും. കുറേയൊക്കെ ഓർമ്മയെന്ന് എനിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഒരു വഴി എന്റെ പണി ചെയ്യണം, പഠിപ്പിക്കുക. ആരെങ്കിലും ബലമായിട്ട് പഠിച്ചിരുത്തി പഠിപ്പിക്കുക. ശരിക്കും മനസ്സിലായവരും മനസ്സിലാകാത്തവരും, നിങ്ങൾക്ക് വ്യാകരണം മനസ്സിലായോ, എന്തെങ്കിലും സംശയമുണ്ടോ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തി പഠിപ്പിക്കുക ഡെയിലി. അങ്ങനെ ഏറ്റവും നല്ല വഴി. ഞാനത് ഇപ്പോഴും കുറേയെങ്കിലും ഓർമ്മിക്കുന്നത് പഠിച്ചോണ്ടല്ല, പഠിപ്പിച്ചോണ്ടാണ്. പഠിക്കുന്ന കാര്യത്തിന് ഞാൻ എന്നും ഒരു അലസനും മണ്ടനുമാണ്. പഠിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇത് കുറേയെങ്കിലും ഓർക്കാൻ കഴിയും. അതൊരു വഴിയാണ്. അപ്പം എല്ലാവരും പഠിക്കുകയല്ലേ, എങ്ങനെ പഠിപ്പിക്കുമെന്ന് ചില ചിന്തിക്കും. എല്ലാവരും ഒരുപോലെ പഠിക്കുന്നില്ലല്ലോ. പഠിക്കുന്നവരും പഠിക്കാൻ ആഗ്രഹമുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ആഗ്രഹമുള്ളവരെ പഠിപ്പിക്കാൻ മനസ്സിലായില്ലെങ്കിൽ അതിന് മറ്റുള്ളവരോട് ഒന്ന് സഹകരിക്കണം. എന്നാലേ ഇത് പറ്റും. ദീർഘാത് പദാന്താത് ചേതുവാ, ദീർഘം ആയിരിക്കണം പദ. ആ ഞാൻ പറഞ്ഞു എന്താണ് ഇവിടെ സപ്തമിയും പഞ്ചമിയും പഞ്ചമിയും നിർദ്ദേശവും ബലിയാനം നടത്തി കഴിഞ്ഞാൽ ഇവിടെ പദാന്ത പരത്തിൽ വരണം. തസ്മാദിത്വത്തിരസ്യ പഞ്ചമി നിർദ്ദേശേന വിധീയമാനം കാര്യം വർണ്ണാന്തരേണ അവിദസി പരസ്യ ബോധ്യം. പരത്തിന് വരണം. പരത്തിന് വരിക എന്ന് പറഞ്ഞാൽ എന്തോരം ഛായയിലെ ചകാരത്തിന് തുക്കു വരണം, അതിന്റെ പൂർവത്തിൽ വരണം. വേണ്ടേ? അങ്ങനെ ഒന്നാ എന്താ തകരാറ്? പദാന്തമായില്ലെങ്കിൽ എന്താ കുഴപ്പം? ജസ്തും വരത്തില്ല. അങ്ങനെ ഒരു തകരാറുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്താണ് പൂർവത്തിനാ വന്നിരിക്കുന്നത് തൊക്ക്. ആ നിയമം ഇവിടെ ബാധകമല്ല. അതാണ് വ്യാകരണത്തിലുള്ള ഒരു നിയമവും ശാശ്വതമല്ല. ഏത് നിയമവും മാറ്റിക്കളെ. അങ്ങനെ ഒരു നിയമമില്ല. അതുകൊണ്ട് അങ്ങനെയല്ലേ വരേണ്ടതെന്ന് ഒരിക്കലും ചോദിക്കരുത്. മാറി വന്നിട്ടുണ്ടോ ആ നിയമത്തിന് അപവാദമായി വേറെ എന്തുകൊണ്ട്? ഇവിടെ എന്താണ് ശാലാസുരഛായാ നിശാനാം എന്ന് പറയുന്ന ഒരു സൂത്രത്തിൽ പാണിനി ഛായ എന്നിടത്ത് ചകാരത്തിന്റെ പൂർവ്വത്തിൽ ഇതുപോലെ ചകാരം വെച്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ സൂത്രം ഞാപകമാണ്. ഇവിടെ ഉഭയ നിർദ്ദേശ പഞ്ചമി നിർദ്ദേശോ ബലിയാൻ പരത്വാ എന്ന് പറയുന്ന പരിഭാഷ പ്രവർത്തിക്കത്തില്ല. അതിന് പാണിനിയുടെ ഒരു സൂത്രം ജ്ഞാപകമാണ്. അവിടെ എന്താണ്? ദീർഘത്തിന്റെ പരത്തിൽ ചകാരം ഇരുന്നപ്പോൾ പാണിനി എന്ത് ചെയ്തു? തൊട്ടുപൂർവത്തിൽ തുക്ക് വെച്ചിട്ട് അവിടെ ജസ്ത്വ ചരത്വ ചുത്വങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. ജസ്ത്വ ചുത്വ ചരത്വങ്ങൾ. അപ്പൊ അത് ജ്ഞാപകമാണ്. ആ പരിഭാഷ ഇവിടെ ബാധകമല്ല. അതുകൊണ്ട് ഛായ എന്നുള്ളതിന്റെ പൂർവ്വത്തിൽ ചകാരം വന്നു ഇവിടെയും. അതായത് തുക്ക് ലക്ഷ്മിയിലെ ഈകാരത്തിന് ദുഃഖം വന്നു, പദാന്തമായി ജസ്തവും വന്നു ചുത്വം വന്നു ചർത്തവും വന്നു. ഇത് പാണിനി ഒരു സൂത്രത്തിൽ ഇങ്ങനെ നിർദ്ദേശിച്ചിട്ടുള്ളത് അതിനെ ജ്ഞാപകമെന്ന് പറയും. അങ്ങനെ ജ്ഞാപകങ്ങളിലൂടെയും പലപ്പോഴും കാര്യങ്ങൾ നടക്കും. സൂത്രമൊന്നും വേണമെന്നില്ല. എന്ന് വെച്ചാൽ ആ ജ്ഞാപകം കൊണ്ട് ഇവിടെ ഇങ്ങനെ വന്നൂടെ എന്ന് ചോദിക്കാൻ പാടില്ല. കാരണം ജ്ഞാപകസിദ്ധം എന്ന സർവത്ര ജ്ഞാപകസിദ്ധമായ ഒരു കാര്യത്തെ എല്ലായിടത്തും ഇത് പ്രയോഗിച്ചു കളയരുത്. അങ്ങനെയുണ്ട് ജ്ഞാപകസിദ്ധം എന്ന സർവത്ര. അതുകൊണ്ട് ഓ ഞാൻ ഇതിനകത്തൊരു പിശക് കണ്ടുപിടിച്ച് പാണിൻ്റെ എന്ന് വിചാരിച്ചാലും മലയാളാകാൻ നോക്കരുത്. നമ്മൾ വ്യാകരണം പഠിച്ചുകൊണ്ടിരിക്കുമ്പം പാണിനിയുടെ തലയിൽ കൂടെ കയറി മറുവശത്ത് പോയാൽ എന്തെന്ന് ചിന്തിക്കും. പാണിനിയുടെ ആ പിശക് തെറ്റു വന്നല്ലോ ഇവിടെയെന്ന് അങ്ങനെ ചിന്തിച്ചൊന്ന് ആശ്വസിക്കാൻ പറ്റില്ല. ഉടൻ തന്നെ അടുത്ത് പാണിനിയുടെ അടുത്ത വചനം വരും. അതുകൂടെ അറിഞ്ഞാലേ ഇത് തെറ്റോ ശരിയോ എന്ന് പറയാൻ പറ്റും. നമ്മളറിയാത്ത എത്രയോ വചനം കിടക്കുന്നു, ഞാനും നിങ്ങളും അറിയാത്ത. നമ്മുടെ രൂപം തെറ്റോ ശരിയോ എന്ന് പറയണമെങ്കിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് പകലുകൾ മുഴുവൻ ഇരുന്ന് വ്യാകരണം മുഴുവൻ മറിച്ചു നോക്കിയാലും ഉത്തരം കിട്ടിയില്ലെന്ന്. അത്രയും വിപുലമാണ്. പിന്നെ ഇത് ശരീര തെറ്റെന്നൊക്കെ പറയുന്നത് വിവരക്കേടാണ്. പിന്നെ സാമാന്യമായി നമുക്ക് പറയാം എന്നുള്ളതേ ഉള്ളൂ. ഏത് തെറ്റിനെയും ശരിയാക്കാം. അതാണ് പാണ്ഡിത്യത്തിന്റെ ഒരു സൗകര്യം. ഏത് രൂപം തെറ്റെന്ന് പറഞ്ഞാലും ശരി, കുറച്ച് മെനക്കെടണമെന്നുള്ളതേ ഉള്ളൂ. സമയം വേണം. ഇവിടെ എന്താ പറയുന്നത്? ദീർഘാത് പദാന്ത, ദീർഘമായ പദാന്തത്തിൽ നിന്ന് ചകാരം വരെ വരുമ്പോൾ തുക്ക് വരും. അപ്പൊ ലക്ഷ്മി ഛായ എന്നിരിക്കുന്നു. ഇവിടെ തുക്ക് ലക്ഷ്മിയിലെ ഈകാരത്തിന് വന്ന പദാന്തമായി സ്തുത്വം ജസ്ത്വം ചേർത്തും വന്ന് ചകാരമായി ലക്ഷ്മി ഛായ. വരാത്ത വർഷത്തിൽ ലക്ഷ്മി ഛായ രണ്ട് രൂപം.